അധ്യായം 112. അൽ ഇഖ്ലാസ് മക്കയിൽ അവതരിച്ചത്. അള്ളാഹുവെ സംബന്ധിച്ച നിഷ്കളങ്കമായ വിശ്വാസം ഈ അധ്യായത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം. നബിയെ, പറയുക, കാര്യം അള്ളാഹു ഏകനാണ് എന്നതാകുന്നു. അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. അവന് തുല്യനായി ആരും ഇല്ലതാനും.